സർവാണി ഭൂതാനി വിചരന്തി. പ്രാമാണ്യം, അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഉപനിഷത് വാക്യ ശ്രവണത്തിൽ നിന്ന് ആത്മബോധം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഉണ്ടാകുമെന്ന് പറയണമെങ്കിൽ ആദ്യം വാക്യത്തിൽ നിന്ന് ബോധം ഉണ്ടാകുന്നതെന്ന് സ്വീകരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. വാക്യത്തിൽ നിന്ന് ബോധം ഉണ്ടാകുന്നു, അല്ല ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന വാക്യത്തിൽ നിന്ന് ബോധം ഉണ്ടാകുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഏത് വാക്യത്തിൽ നിന്നും ബോധം ഉണ്ടാകാം. ആത്മബോധത്തിന് അതിന്റെ മുഖ്യമായ ഉപായം, അത് ഈ തത്വമസി തുടങ്ങിയ വാക്യങ്ങളാണ്. ഇതാണ് ശങ്കരാചാര്യരുടെ പക്ഷം. അതിനിടയ്ക്ക് മറ്റൊന്നിന്റെ ആവശ്യമില്ല. വാക്യം ഒരാൾ ശ്രവിക്കുന്നു, ശ്രോതാവിന്റെ ഉള്ളിൽ ബോധമുണ്ടാകുന്നു. അത് വാച്യാർത്ഥം ആയിരിക്കണമെന്നല്ല അതിന്റെ താല്പര്യം എന്ന് പറയാം. താല്പര്യം അതാണ് മുഖ്യമായിട്ട്. ശ്രുതിയുടെ താല്പര്യം എന്താണ്? ആ ബോധം ഉണ്ടാകുന്നു. എന്താണ് ബോധിപ്പിക്കുന്ന അതിന്റെ ബോധം ഉണ്ടാകുന്നത്? ബോധിപ്പിക്കുന്ന എന്താ? ബ്രഹ്മേകത്വ പ്രത്യയം, ബ്രഹ്മേകത്വം, അതാണ് ബോധിപ്പിക്കുന്നത്. ശ്രോതാവിന് ബോധം ഉണ്ടാകുന്നു. ബോധം ഉണ്ടായാൽ എന്താ? അതിന് പറഞ്ഞു ശോകം മോഹാദി നിവർത്തിച്ച പ്രത്യക്ഷം. എങ്ങനെയാണ് ആ ബോധം? ബോധമെല്ലാം പ്രത്യക്ഷമാണ്. ബോധം ഉണ്ടാകുക, അത് പ്രത്യക്ഷമല്ലായിരിക്കും, അത് സംഭവിക്കത്തില്ല. അങ്ങനെ ആർക്ക് സംഭവിക്കില്ല, ഒരു ബോധവും സംഭവിക്കില്ല. ഒരു ബോധം ഉണ്ടായി എന്നാ ബോധം അപ്രത്യക്ഷമാകും, അത് സംഭവിക്കില്ല. ഒരാൾ ഇരളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ണിന് തകരാറൊന്നുമില്ല, വെളിച്ചം വന്നു കാണാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. വെളിച്ചം വന്നാൽ കാണും, കണ്ടേ തീരും. അതുപോലെ തന്നെ ഇവിടെ ബോധമുണ്ടാകുക, അത് പ്രത്യക്ഷമല്ലാതിരിക്കുക. അത് എന്തുകൊണ്ട്? ബോധം സ്വയം തന്നെ അപരോക്ഷ രൂപമാണ്. അങ്ങനെയൊരു ബോധം, എന്തിനെ കുറിച്ചുള്ള ബോധം? തന്നെ കുറിച്ചുള്ള ബോധം, അതാണ് ഇവിടെ. മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെയാണ് ബോധിപ്പിക്കുകയാണെങ്കിൽ, വസ്തു മുമ്പിലുണ്ടെങ്കിൽ വസ്തു പ്രത്യക്ഷമാകും. ബോധം എന്തായാലും പ്രത്യക്ഷമാണ്, വസ്തു പ്രത്യക്ഷമാണ്. പക്ഷെ ഒരാൾ ബോധിപ്പിക്കുകയാണ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വസ്തു എന്ന് പറയുമ്പോൾ അപ്പോൾ ബോധം ഉണ്ടാകുന്നുണ്ട്. ഉണ്ടാകുന്ന ബോധം തനിക്ക് പ്രത്യക്ഷം തന്നെ, ബോധം ഉണ്ടായി എന്ന് പറയും. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന വസ്തുവിനെ കുറിച്ച് ബോധം ഉണ്ടായി, പക്ഷെ വസ്തു പരോക്ഷമായിപ്പോ. ഇതാണ് പ്രത്യക്ഷവും പരോക്ഷവും തമ്മിലുള്ള വ്യത്യാസം. വസ്തു പരോക്ഷമായിരിക്കുന്നിടത്തും ബോധം പ്രത്യക്ഷം തന്നെ. എന്തുകൊണ്ട്? ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന വസ്തു എന്ന് ഞാൻ അറിഞ്ഞു, അങ്ങനെ ഒരു ബോധം എനിക്കുണ്ടായി. ബോധത്തിന് ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല, ബോധത്തിന് തന്നെ നിന്ന് ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. കാരണം അത് ആ ബോധം തന്നിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. താൻ സ്വയം ബോധരൂപനാണ്, ബോധസ്വരൂപനാണ്. ആ ബോധത്തിൽ നിന്നുണ്ടാകുന്ന ബോധത്തിന് മറ്റൊരു രൂപം വരത്തില്ല, എന്നുവെച്ചാൽ അത് ബോധമല്ലാതാകത്തില്ല. സമുദ്രത്തിൽ നിന്ന് വരുന്ന തിരക്ക് തിരയല്ലാതിരിക്കും, ജലമല്ലാതിരിക്കാൻ പറ്റും. ജലമായിരുന്നേ പറ്റും, അതിന്റെ സ്വഭാവത്തിന് മാറ്റം വരില്ല. തിരയോ നിരയോ കുമളയോ പതയോ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. എന്താണ് അതിന്റെ സ്വഭാവം? ജലം. അതുപോലെ ഇവിടെ ബോധമുണ്ടാകുന്നു, വിഷയം പരോക്ഷമോ അപരോക്ഷമായിക്കൊള്ളട്ടെ, ബോധം എപ്പോഴും അപരോക്ഷം തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് ബോധത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകത വരുന്നത്? കാരണം ആ ബോധമുണ്ടാകുന്ന ബോധത്തിൽ നിന്നാണ്, മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തിൽ നിന്നാണ് ആ ബോധം ഉണ്ടായതില്ല. അതൊരു നിമിത്തം മാത്രം. ഇന്നത്തെ പുസ്തകത്തിൽ നിന്നോ ഇന്നലത്തെ പുസ്തകത്തിൽ നിന്നോ നമുക്ക് ബോധമുണ്ടായിരുന്നു. ബോധം തന്നിലാണ് ഉണ്ടായത്, ശ്രോതാവിനാണ് ഉണ്ടാവുന്നത്. ഈ ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് അവിടെ വിഷയം പരോക്ഷവും അപരോക്ഷമാകാം. എന്തുകൊണ്ട്? എന്റെ മുമ്പിലാണ് ഈ പുസ്തകം ഇരിക്കുകയാണെങ്കിൽ ഇത് പുസ്തകം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബോധമുണ്ടായി. ഈ ബോധം ബോധത്തിന്റെ വിഷയവും അപരോക്ഷം. ഇതാ ഇന്നലെ ഇവിടെ ഒരു പുസ്തകം ഉണ്ടായി എന്നൊരാൾ പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ബോധം അപരോക്ഷം, പക്ഷെ വിഷയം പരോക്ഷമായി. ആ വിഷയം പരോക്ഷമായിട്ട് നമ്മൾ പറയും അത് പരോക്ഷ ബോധമാണെന്ന് പറയും. ബോധം പരോക്ഷമായതുകൊണ്ടല്ല, വിഷയം അപരോക്ഷമായത്. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. പക്ഷെ ആത്മബോധത്തെ സംബന്ധിച്ച് അങ്ങനെ രണ്ടു തരത്തിലാകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇത് ആത്മാവ് ആണല്ലോ അവിടെ വിഷയം, ഇവിടെ പുസ്തകമായിരുന്നു വിഷയം. പുസ്തകത്തിന് പരോക്ഷവും അപരോക്ഷമായിരിക്കാൻ കഴിയും. ഇപ്പൊ മുമ്പിലിരുന്നാൽ അപരോക്ഷം, അപരോക്ഷം എന്ന് വെച്ചാൽ കണ്ണിന്റെ മുമ്പിലെന്നർത്ഥം. കണ്ണിന് പരമല്ല, അതാണ് അപരോക്ഷം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നലത്തെ പശു അത് പരം, കണ്ണിന് പരമാണ്, ദൂരെയാണ്. കാലം കൊണ്ട് അത് പരമായിപ്പോയി, അത് പരോക്ഷമായി. ആത്മാവിനെ സംബന്ധിച്ച് പരോക്ഷം അപരോക്ഷം അങ്ങനെ രണ്ട് ജ്ഞാനം ഉണ്ടാകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ ബോധിപ്പിക്കുന്നത് അപരോക്ഷമായിരിക്കുന്ന ആത്മാവിനെയാണ്. എങ്ങനെ? നിത്യ അപരോക്ഷം. പുസ്തകത്തിന് നിത്യ അപരോക്ഷമായിരിക്കാൻ പറ്റും? അത് കാലം കൊണ്ട് വ്യവധാനം വരുന്നു. ഇന്നിപ്പോൾ എൻ്റെ മുമ്പിൽ ഈ കാലത്തുള്ള പുസ്തകമേ ഉള്ളൂ. ഇന്നലെ ആ കാലം കടന്നുപോയി, ആ കാലം തിരിച്ചു വരുന്നില്ല. അപ്പോൾ ആ കാലത്തിലുള്ള പുസ്തകത്തെ എനിക്ക് എങ്ങനെ അപരോക്ഷമാക്കാൻ പറ്റും? സാധ്യമല്ല. പക്ഷേ ശ്രുതി ബോധിപ്പിക്കുന്ന എന്താണ്? ത്വം, നീ, നിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ഈ സ്വരൂപം എന്ന് പറയുമ്പോൾ മാറുന്നു. ഇന്നലെ, ഇന്ന്, നാളെ എല്ലാം ആ സ്വരൂപത്തിന് മാറ്റമില്ല, ഞാൻ തന്നെ. അപ്പോൾ അവിടെ കാലം കൊണ്ട് ദേശം കൊണ്ട് മാറ്റം വരാത്ത സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ഞാനെന്താ? ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് മറഞ്ഞിരിക്കുന്നു. ഞാനെപ്പോഴും എനിക്ക് തെളിഞ്ഞിരിക്കുന്ന വസ്തുവാണ്. എനിക്ക് എന്നെ തന്നെ ഒരിക്കലും മറയ്ക്കാൻ കഴിയുന്നില്ല. ആർക്കെങ്കിലും അവനവനെ മറയ്ക്കാൻ, നമുക്ക് വേണമെങ്കിൽ വേറൊരാളെ ഒളിപ്പിച്ചു വയ്ക്കാം. തന്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ഒളിപ്പിച്ചു വയ്ക്കാം. കാമക്രോധ ലോഭമോഹങ്ങളെ ഒളിപ്പിച്ചു വയ്ക്കാം. അതൊക്കെ മനസ്സിന്റെ വികാരങ്ങൾ. പക്ഷെ തന്നെ ഒളിപ്പിക്കാൻ പറ്റത്തില്ല. അവിശേഷം തനിക്ക് തന്നെ ഒളിപ്പിക്കാൻ പറ്റത്തില്ല. തനിക്ക് താനെപ്പോഴും വെളിപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് താൻ അപരോക്ഷമാണ്. താൻ അപരോക്ഷമായ ഇരിക്കുന്നതുകൊണ്ട് അപരോക്ഷമായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ത്വം, തത്, നീ, സത്താണ് അല്ലെങ്കിൽ ജ്ഞാനമാണ്. സത്തെന്നോ ജ്ഞാനമെന്നോ ആനന്ദമെന്നോ എന്ത് പറഞ്ഞാലും അർത്ഥമൊന്നും തന്നെയാണ്. അർത്ഥവ്യത്യാസം. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ എന്ത് വരുന്നു? അപരോക്ഷമായ തന്നെ ബോധിപ്പിക്കുന്നുണ്ട്. അത് താൻ ബോധിച്ചാൽ ആ വാക്യത്തിൽ നിന്ന് ബ്രഹ്മേകത്വ പ്രത്യപ്രദാം പ്രത്യക്ഷാം, അതെപ്പോഴും പ്രത്യക്ഷമായിരിക്കും. ആ ജ്ഞാനത്തിന് ഒരിക്കലും പരോക്ഷമായിരിക്കില്ല, ഇരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടിത് അപരോക്ഷമായ തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. അപരോക്ഷമായ തത്വത്തെ ബോധിക്കുമ്പോൾ എങ്ങനെ പരോക്ഷമായി ബോധിക്കാൻ കഴിയും? അതുകൊണ്ട് തന്നെ പരോക്ഷജ്ഞാനം എന്നങ്ങനെ പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അശ്രുതി ഉപനിഷത്തുകൾ ആ അപരോക്ഷമായ പ്രത്യക്ഷമായ ബോധത്തെ ഉണ്ടാക്കുന്നു എന്ന. അങ്ങനെ അല്ലാതെ ഒരു ബോധത്തിന് അത് ഉണ്ടാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരം പറയുന്നത് ഇത് കസ്തർഹി ഭൗത പ്രത്യുഷം, നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ശ്രുതി അപരോക്ഷം എന്ന് നിങ്ങളെ ബോധിപ്പിക്കുമ്പോൾ അല്ല എന്നങ്ങനെയാ പറയുന്നു. ഞാൻ അപരോക്ഷമല്ലെന്നാർക്ക് പറയാൻ പറ്റും? ഞാൻ എനിക്ക് പ്രത്യക്ഷമല്ലെന്നാർക്ക് പറയാൻ പറ്റും? ശരി, എനിക്ക് ശരീരം പ്രത്യക്ഷമാണ്, എന്റെ മനസ്സ് പ്രത്യക്ഷമാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ സ്വയം എനിക്ക് പ്രത്യക്ഷമാണ്. ഞാനെന്നുള്ള അനുഭവം അത് പ്രത്യക്ഷ രൂപത്തിലാണ് ഞാൻ വിളങ്ങുന്നത്, പ്രകാശിക്കുന്നത്, വെളിപ്പെടുന്നത്. ശ്രുതി അത് ബോധിപ്പിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രുതി അതിനെ പ്രത്യക്ഷമാക്കുകയല്ല, അത് പ്രത്യക്ഷമാണെന്നുള്ള കാര്യത്തെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയും. കാരണം പ്രത്യക്ഷമായിരിക്കുന്നതിന് പ്രത്യക്ഷമാക്കേണ്ട കാര്യമുണ്ട്? ഇല്ലല്ലോ. താൻ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കെ, സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കെ ഇനി അതിനെ അറിയിക്കേണ്ട കാര്യമുണ്ട്? പക്ഷെ നമ്മളതിനെ വിസ്മരിച്ചിട്ട് മറ്റു പലതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരീരാദികളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പരോക്ഷവും അപരോക്ഷവുമായി വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ശ്രുതി ഓർമ്മിപ്പിക്കുകയാണ്, അതാണ് ഇതിന് ചില ഭാഗങ്ങളിൽ സ്മൃതി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇത് സ്മൃതിയല്ല, അത് അപരോക്ഷം പ്രത്യക്ഷം എന്നാലും പറയും. കാരണം ഈ ബോധന പ്രക്രിയ ശ്രുതിയും താനും തമ്മിലുള്ള ആ ബന്ധം ഒരു ഓർമ്മ പോലെയാണ് സംഭവിക്കുന്നത്. മറന്നു പോയതിനെ ഓർമ്മിക്കുന്ന പോലെ അത്രമാത്രമേ ശ്രുതി ചെയ്യുന്നുള്ളൂ. ഇവിടെ തന്റെ സ്വരൂപം അപരോക്ഷമായതുകൊണ്ട് ഈ ജ്ഞാനം അപരോക്ഷം തന്നെയാണ്. അതുകൊണ്ട് ശ്രുതി പ്രത്യക്ഷം പ്രമാ പ്രത്യക്ഷ ഫലം അതിന് ഉപലബ്ധമാക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നില്ല പ്രതിഷേധാനുഭവത്തേഹി. ശരി, ഇങ്ങനെ ഉണ്ടായാൽ അതുകൊണ്ടെന്താ വിശേഷം? വിശേഷം കൊണ്ട് എന്താണ്? താനിപ്പോ താൻ സ്വയം പ്രകാശിക്കുന്നവനാണ്, ശ്രുതി പറയുന്ന പോലെ സ്വയം തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ താൻ സ്വയം അറിവായിരിക്കുന്നു. ഭാഷ എങ്ങനെയൊക്കെ പ്രയോഗിച്ചാലും അതിന് പോരായ്മകൾ വരും. കാരണം ഇത് ഭാഷ കൊണ്ട് മുഴുവൻ പ്രകാശിപ്പിക്കാൻ പറ്റുമെന്നല്ല, ഇതിൻ്റെ ഒരു ഏകദേശ ബോധം ഭാഷ കൊണ്ടുണ്ടാവും. കാരണം അത് ബോധിപ്പിക്കുന്നതിന് ഭാഷയുടെ ആവശ്യമില്ല, സ്വയം പ്രകാശിക്കരുത്. അങ്ങനെ ഒരു ബോധം ഇങ്ങനെ സ്വയം പ്രകാശിക്കേ, അങ്ങനെ ശ്രുതി ബോധിപ്പിക്കുന്നു, നീ സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണ്. അല്ല, നീ കരുതുന്ന പോലെ സുഖിയും ദുഃഖിയും ഒന്നുമല്ല എന്ന് ബോധിപ്പിക്കുമ്പോൾ ആ ബോധം ഉണ്ടാകുന്ന ഒരാൾ എന്താ സംഭവിക്കുന്നത്, എന്താ അതിൻ്റെ പ്രയോജനമെന്ന് നമുക്ക് പറയാമെന്നുള്ള കാരണം, ഏത് കാര്യത്തിനും മനുഷ്യന് പ്രയോജന ചിന്തയുള്ളതാണ്. എന്ത് പ്രയോജനം കിട്ടും? നിശോകം മുഖാദയെന്ന് പറഞ്ഞു തന്നെ അപരോക്ഷമായി ഗ്രഹിച്ചാൽ, തത്വമായി ഗ്രഹിച്ചാൽ അവിടെ ശോകമോഹം നിവൃത്തി സംഭവിക്കുന്നു. അതും എന്താണ്? പ്രത്യക്ഷം ഫലം. അതും പ്രത്യക്ഷ ഫലമാണ്. അങ്ങനെയല്ല, ഇവിടെ നിന്ന് നേരെ ഹിമാലയത്തിൽ പോയി ഹിമാലയം കണ്ടു കഴിഞ്ഞാൽ വലിയ ആനന്ദം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടുന്ന് പോയി ഹിമാലയത്തെ കണ്ട് പിന്നെ ആനന്ദിക്കണം. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുമ്പോൾ ആനന്ദമുണ്ടാവും. ഇതങ്ങനെയല്ല പറയുന്നത്. അങ്ങനൊരു പ്രത്യക്ഷ പ്രമാണത്തിൻ്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ ആ ബോധത്തിൽ ശോകനിവൃത്തി സംഭവിക്കുന്നു, ദുഃഖനിവൃത്തി സംഭവിക്കുന്നു. അത് പറയുന്നു ബ്രഹ്മേകത്വ പ്രതിപത്തി പാരമ്പര്യ ജനിതം എന്ന് പറയുന്നു. വൃക്ഷത്തിൽ നിന്ന് ഫലമുണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. വൃക്ഷത്തിന് വേണ്ടിയിട്ട് ഫലത്തിന് വേണ്ടി നമ്മുടെ ബോധം എന്തിനു വേണ്ടി? ദുഃഖ നിവൃത്തിക്ക് വേണ്ടി. ആ ബോധത്തിനും ദുഃഖ നിവൃത്തിക്കും ഇടയിൽ മറ്റൊന്നുമില്ല. വാസ്തവത്തിൽ വൃക്ഷവും ഫലവും എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആ ഫലം വൃക്ഷത്തിന്റെ തന്നെ ഭാഗമല്ലേ? വൃക്ഷത്തിന്റെ തന്നെ അവയവമാണ്. നമ്മൾ വൃക്ഷം ഫലം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും വൃക്ഷത്തിന്റെ ഭാഗമാണ്. വൃക്ഷത്തിന്റെ ഭാഗത്തെ നമുക്ക് വൃക്ഷത്തിൽ നിന്ന് വേർതിരിക്കാൻ ഒക്കത്തില്ല. വൃക്ഷത്തിന്റെ പൂവ്, കായ്, ശിഖരം, ഇല, ഇതെല്ലാം മാറ്റി കഴിഞ്ഞാൽ പിന്നെ വൃക്ഷമില്ല എന്നാണ് നമ്മൾ പറയും, വ്യവഹരിക്കും. എന്താണ് വൃക്ഷത്തിന്റെ ഇല, വൃക്ഷത്തിന്റെ കായ്, വൃക്ഷത്തിന്റെ ഫലം എന്നെല്ലാം പറയും. ഇതെല്ലാം കൂടിയിരിക്കുന്നതാണ് വൃക്ഷമെന്നറിയാമെങ്കിലും അതുപോലെ ഈ നമുക്ക് അജിജ്ഞാസ കൊണ്ട് ചോദിക്കുകയാണ്, എന്താ ഈ ജ്ഞാനത്തിന്റെ ഫലം? ആ ജ്ഞാനം കൊണ്ട് ദുഃഖ നിവൃത്തി സംഭവിക്കുന്നു എന്ന്. ദുഃഖ നിവൃത്തിയോ അതും പ്രത്യക്ഷമാണ്. ഇത് ഇതാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത്. ശരി, ജ്ഞാനം അതുവരെ സമ്മതിക്കാം, പക്ഷെ ജ്ഞാനം കൊണ്ട് ദുഃഖ നിവൃത്തി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എന്തുകൊണ്ട് ശരിയാകുന്നില്ല? ഇത്തരം ജ്ഞാനത്തെ ബോധിപ്പിക്കുന്നവരും എന്ന് പറഞ്ഞാൽ ബോധിപ്പിക്കുന്നത് രണ്ടു തരത്തിലായിരിക്കും. ഒന്നിൽ ഈ ജ്ഞാനം ഇല്ലാത്ത ഒരാൾക്ക് ബോധിപ്പിക്കാം, ജ്ഞാനമില്ലാതെ ജ്ഞാനത്തെ ബോധിപ്പിക്കും. ഇനി ജ്ഞാനമുള്ളവരും ബോധിപ്പിക്കുന്നു, രണ്ടു തരത്തിലും ബോധിപ്പിക്കാം. ജ്ഞാനത്തെ ബോധിപ്പിക്കുന്നതിന് ജ്ഞാനം കൂടിയ തീരുന്നു, കേവലം ഒരു താർക്കിക യുക്തിയിലൂടെ ജ്ഞാനത്തെ വ്യക്തമാക്കും, അല്ലെങ്കിൽ ജ്ഞാനം എന്തെന്ന് സ്വയം വ്യക്തമാകാതെ തന്നെ മറ്റുള്ളവരെ ജ്ഞാനം ബോധിപ്പിക്കാം. തനിക്ക് വ്യക്തത ഇല്ല, പക്ഷെ മറ്റുള്ളവരെ ബോധിപ്പിക്കാം. അല്ല, ഇനി ജ്ഞാനികൾ ജ്ഞാനത്തെക്കുറിച്ച് യാതൊരു സംശയമില്ലാതെ ബോധിപ്പിക്കുന്നു, സംശയാദി ദോഷങ്ങളെല്ലാം അകന്ന് ജ്ഞാനത്തെ വ്യക്തമായി ബോധിപ്പിക്കുന്നു. എവിടെയായാലും ശരി, അവരിലൊക്കെ ദുഃഖം കാണുന്നുണ്ടല്ലോ. ഇതാണ് സാറിന് ചോദിക്കുന്ന ചോദ്യം. ഇപ്പോൾ ദുഃഖം നിവൃത്തി എങ്ങനെ സംഭവിക്കും? ജ്ഞാനത്തെ അംഗീകരിച്ചാൽ പോലും ദുഃഖം നിവൃത്തി സംഭവിക്കത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്, എന്താണ് ബ്രഹ്മേകത്വ പ്രത്യയ പ്രമാ ശോകമഹാനിവർത്തിച്ച പ്രത്യക്ഷം പറയും. ഇവിടെ പറയുന്നത് പ്രത്യക്ഷത്തെക്കുറിച്ചാണ്, നമ്മൾ ചോദിക്കുന്നത് പരോക്ഷത്തെക്കുറിച്ചാണ്. അന്ന് രണ്ടും തമ്മിൽ വ്യത്യാസം. ഇവിടെ ജ്ഞാനം പ്രത്യക്ഷമാണ്, സുഖനിവൃത്തിയും പ്രത്യക്ഷമാണെന്ന് പറയും. നമ്മൾ ചോദിക്കുന്നത് പരോക്ഷമായ ജ്ഞാനത്തെക്കുറിച്ചും പരോക്ഷമായ സുഖദുഃഖ നിവൃത്തിയും കുറിച്ചുമാണ്. എന്താ ഈ രണ്ടിനുമുള്ള വ്യത്യാസം? വ്യത്യാസം മനസ്സിലാക്കത്തുണ്ടാ ചോദിക്കുന്നു? നമ്മൾ ചോദിക്കുന്നത് ജ്ഞാനിയുടെ ദുഃഖ നിവൃത്തിയെക്കുറിച്ചാണ്. ജ്ഞാനിയായിക്കൊള്ളട്ടെ അജ്ഞാനിയായിക്കൊള്ളട്ടെ, ആരായാലും ശരി, മറ്റൊരുവൻ എടുക്കുക, അവന്റെ അനുഭവം ഏതായാലും ആ അനുഭവം നമ്മെ സംബന്ധിച്ച് പരോക്ഷമാണ്. ഒരുവന്റെ കൂടെയുള്ള കാര്യം മറ്റൊരുവനറിയാൻ പറ്റും. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയുടെ ഞാനൊരു വിഷയമാണ്, മറ്റൊരുവന്റെ ഉള്ളിലുള്ള ജ്ഞാനമാണ്, അത് നമുക്കങ്ങനെ അറിയാൻ പറ്റും. ശരി, അവനവന്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ എന്തായാലും അറിയാൻ പറ്റും, വന്നാൽ മറിഞ്ഞിരിക്കാൻ പറ്റില്ല. ജ്ഞാനമോ അജ്ഞാനമോ കാമമോ ക്രോധമോ ലോഭമോ ഭയമോ എന്തായാലും തന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് അപരോക്ഷം, പക്ഷെ മറ്റൊരുവന്റെ ഉള്ളിലാണെങ്കിൽ അത് പരോക്ഷം. അപ്പോൾ മറ്റൊരാളുടെ ജ്ഞാനത്തെക്കുറിച്ച് നമുക്കൊരിക്കലും അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകത്തില്ല. അതിനെക്കുറിച്ചൊരു ജ്ഞാനം ഉണ്ടായാൽ അതെപ്പോഴും അജ്ഞാന സംശയവിധേയത്തോടുകൂടിയിരിക്കും. ഒരു ജ്ഞാനം അപരോക്ഷമാകാത്തിടത്തോളം കാലം അതിന് ഈ മൂന്ന് ദോഷങ്ങളും കാണും. അതുകൊണ്ട് തത്വജ്ഞാനിയുടെ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. എന്തുകൊണ്ട്? അത് നമ്മെ സംബന്ധിച്ച് അപരോക്ഷം പരോക്ഷമായൊരു വിഷയമാണ്. പരോക്ഷമായ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്കെപ്പോഴും അജ്ഞാന സംശയദോഷങ്ങളുണ്ടാകും. ഇതിന് പരിഹാരമുണ്ടോ? പരിഹാരമില്ല. ഇതിന് അമേരിക്കയെ കുറിച്ച് ഇവിടെ ഇരുന്ന് എത്രയൊക്കെ ചിന്തിച്ചാലും ശരി, അത് പരോക്ഷമായിരിക്കുന്നിടത്തോളം കാലം ചിന്തയ്ക്ക് അവസാനമില്ല. ഒരുവിധ ചിന്ത അവസാനിക്കത്തില്ല. എന്തുകൊണ്ട്? വിഷയം പരോക്ഷം. ആ വിഷയത്തിൽ എങ്ങനെയാണ് നിശ്ചയത്തിലെത്തിച്ചേരുന്നു? നിശ്ചയത്തിലെത്തിച്ചേരണമെങ്കിൽ ആ വസ്തു ഏതായത് അമേരിക്കയാലും ഹിമാലയമാണ് നേരിട്ട് കണ്ടു, വിഷയം കൂടി അപരോക്ഷമാണ്. അപ്പൊ ജ്ഞാനിയുടെ ജ്ഞാനത്തെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾക്കൊരിക്കലും സമാധാനമില്ല. സമാനമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് അത് പ്രാരബ്ധം എന്ന് വെച്ചാൽ അത് നീ വിട്ടുകളാ എന്നാണ്. അതിനെക്കുറിച്ച് നീ തലപോയിക്കേണ്ട കാര്യമില്ല, ഒറ്റ വാക്കി മറുപടി പറയുന്നു എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാക്കുമില്ല. കാരണം പരോക്ഷമായ വിഷയത്തെ കുറിച്ച് ഒരിക്കലും നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ, ഭൗതികയിൽ നോക്കിയാൽ അപരോക്ഷമായ വിഷയങ്ങളെ കുറിച്ച് പോലും നമുക്കൊരു അറിവിൽ പൂർണ്ണത നേടാൻ പറ്റുന്നില്ല. എന്റെ മുമ്പിലിരിക്കുന്ന അറിവിനെ ഞാൻ അറിയുന്നു അപരോക്ഷമായി, പ്രത്യക്ഷം എന്ന് വിചാരിച്ച അതിനെ സംബന്ധിച്ചുള്ള അറിവ് എല്ലാ അറിവും എന്നിൽ വന്നോ? ഇല്ല. പിന്നെ പരോക്ഷമായ പറയാനുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷം ഫലം പ്രത്യക്ഷം പ്രമാ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് പിന്നെ പ്രത്യക്ഷമായ പ്രമാ പ്രത്യക്ഷമായ ദുഃഖ നിവൃത്തി ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ പറയുന്നത് തത്വജ്ഞാനിയുടെ ജ്ഞാനത്തെ കുറിച്ചല്ല. പിന്നെ പ്രത്യക്ഷ പ്രമാ എന്ന് പറയുന്നത് ശ്രോതാവിന്റെ ജ്ഞാനത്തെ കുറിച്ച്. ആരാണോ തത്വമസി എന്നുള്ള വാക്ക് ശ്രവിക്കുന്നത് അവനെ കുറിച്ചായി പറയുന്നു. അല്ലാതെ അവൻ കാണുന്നവര് അവന്റെ ഭാവനയിൽ കാണുന്നവര് ജ്ഞാനിയെ കുറിച്ചല്ല. ജ്ഞാനി എന്ന് നമുക്ക് ആരെ കുറിച്ചും ഭാവന ചെയ്യാം. അതിനപ്പുറം ഒരു ഭാവന എന്നുള്ളതിനപ്പുറം അതിന് അർത്ഥമില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇവിടെ ശ്രോതാവിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുകയാണെങ്കിൽ ആ ജ്ഞാനം പ്രത്യക്ഷം തന്നെയായിരിക്കും. അജ്ഞാനം പ്രത്യക്ഷമാണെങ്കിൽ അപരോക്ഷമാണെങ്കിൽ എന്താ അതിന്റെ അടയാളം? അപരോക്ഷമായ ജ്ഞാനത്തിന്റെ അടയാളം അജ്ഞാന സംശയ വിപരീത ദോഷങ്ങളില്ല. ഭാഷകാരൻ ഇതുവരെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത് കേൾക്കുന്നവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ജ്ഞാനത്തെ കുറിച്ചാ പറയുന്നത്, മറ്റൊരാളുടെ ജ്ഞാനത്തെ കുറിച്ചല്ല. പറയുന്നവന്റെ ഉള്ളിലുള്ള ജ്ഞാനത്തെ കുറിച്ചുമല്ല, അന്യന്റെ ജ്ഞാനത്തെ കുറിച്ചുമല്ല, ശ്രോതാവിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ജ്ഞാനം. അത് പ്രത്യക്ഷമാണ്, അത് അപരോക്ഷമാണ്. അങ്ങനെ ഒരു ജ്ഞാനത്തിന് ദുഃഖ നിവൃത്തി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയം വരുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ആ ജ്ഞാനം അപരോക്ഷമാണ്, അതുകൊണ്ട് തന്നെ സ്വാനുഭവമാണ്. ആ ജ്ഞാനം എന്താ പറയുന്നത്? ബോധിപ്പിക്കുന്ന എന്താണ്? താൻ സത്താണോ അല്ലെങ്കിൽ താൻ സച്ചിദാനന്ദമാണ് എന്ന് ബോധിപ്പിക്കുന്നു. അപ്പൊ താൻ സത്താണെന്ന് ബോധിച്ചാൽ അതിന് നേരെ വിപരീതമായി താൻ സുഖിയാണ് ദുഃഖിയാണ് തുടങ്ങിയ ജ്ഞാനങ്ങൾ എങ്ങനെ അവിടെ നിലനിൽക്കും? രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കത്തില്ലല്ലോ. ഇത് പ്രത്യക്ഷമായ പ്രമേയാണെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു ജ്ഞാനം ആ ശ്രോതാവിന്റെ ഉള്ളിൽ നിൽക്കാൻ വഴിയില്ല. ഇരുളും വെളിച്ചവും ഒരുമിച്ച് ഇരിക്കില്ല എന്ന് പറയുന്നത് പോലെ മറ്റൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല. ഞാനും ഒരു ശ്രോതാവാണ്, ഞാനും തത്വമസി എന്ന് പറയുന്ന ശ്രവിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളിൽ വീണ്ടും ശോകവും മോഹവും ഉണ്ട് എന്നാണ് ഒരാൾ പറയുന്നതെങ്കിലോ, അതിനാണ് പറയുന്നത് വിപര്യം. ഇതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. എന്നിൽ ശോകമോഹാദികളുണ്ട്. ഈ ഭ്രാന്തിയെ നിഷേധിക്കാനാണ് തത്വമസി ഉപദേശിക്കുന്നത്. അപ്പൊ തത്വമസി ഞാൻ ശ്രോതാവെന്ന് പറയുന്നു. ഒരുവൻ അവനിത് ശ്രവിച്ചു, അവന് ബോധമുണ്ടായി. ഉണ്ടായാൽ പിന്നീട് ഈ ഭ്രമം എന്താണ്? ഞാൻ സുഖിയും ദുഃഖിയുമാണെന്നുള്ള ഭ്രമം അങ്ങനെ ഉണ്ടാകും. നീ സത്താണെന്ന് ബോധിപ്പിച്ചതിന്റെ അർത്ഥം നീ സുഖിയും ദുഃഖിയുമാണെന്നാണോ? അല്ല. അത് സത്താണെന്ന് ബോധിക്കുന്നതുവരെ ഉണ്ടായിരുന്ന അനുഭവമാണ്. ആ അനുഭവം ഭ്രമമാണ്, പറഞ്ഞല്ലോ അയഥാർത്ഥമാണ്. ഈ അയഥാർത്ഥമായ അനുഭവത്തെ ബാധിച്ചുകൊണ്ടാണ് ശ്രുതിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സ്വപ്നത്തെ ബാധിച്ചുകൊണ്ട് ജാഗ്രത ഉണ്ടാകുന്നു. അതുപോലെ താൻ സുഖിയാണ് ദുഃഖിയാണ് എന്നുള്ള അനുഭവത്തെ ബാധിച്ചുകൊണ്ട് ശ്രുതിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു. എന്താണ്? താൻ സത്താണ്. അങ്ങനെ ബോധിപ്പിക്കുന്നു. അങ്ങനെ ഒരു ബോധത്തിൽ പിന്നെ എങ്ങനെയാണ് സുഖി ദുഃഖി എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ജാഗ്രതയിൽ വീണ്ടും സ്വപ്നം നിൽക്കുന്നത്? ജാഗ്രതയിൽ സ്വപ്നത്തെ പൂർണ്ണമായും നിഷേധിച്ചു കഴിഞ്ഞു. ജാഗ്രത എന്ന ഉണർവിൽ തനി ഉണർന്നതായാലും കൊള്ളാം, ആരെങ്കിലും വിളിച്ചുണർത്തിയതായാലും കൊള്ളാം. ഉണർന്നു എന്ന് പറയുന്ന ഒരു പരമാർത്ഥമാണ്. ഉണർവിൽ സ്വപ്നം ഭ്രാന്തിക്ക് നിലയില്ല. എന്തുകൊണ്ട്? ഇവിടെ ഇപ്പൊ ഈ ഉണർവ് എന്ന് പറയുന്ന അപരോക്ഷമാണ്. ഈ അപരോക്ഷതയിൽ സ്വപ്ന അനുഭവത്തിന് അത് അനുഭവിച്ചപ്പോൾ സത്യമായിരുന്നു, യഥാർത്ഥമായിരുന്നു, എല്ലാം ശരിയാണ്. അതിന് നിലയില്ല. അതുപോലെ ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നു ശ്രോതാവിനെ, അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എന്ന് ബോധിപ്പിക്കുന്നു. അതിൽ നിന്നവന് ബോധമുണ്ടായാൽ ആ ബോധം ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എന്നുള്ള അനുഭവത്തെ നിരാകരിക്കുന്നു. അതിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടായില്ല എന്ന് പറയണം. അത് പറയേണ്ടത് എന്താണ്? ഞാനൊരു ശ്രോതാവാണ്, പക്ഷെ എനിക്ക് ബോധമുണ്ടായില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ശബ്ദബോധവും അർത്ഥബോധവും, ശബ്ദബോധവും ശബ്ദബോധവും എന്നും പറയാം. അപ്പോൾ ശ്രോതാവെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് ശബ്ദത്തെക്കുറിച്ച് കുറെ ശബ്ദങ്ങൾ കിട്ടി, ശബ്ദജ്ഞാനം ഉണ്ടായി, പക്ഷെ അതിൽ നിന്ന് അതിൻ്റെ താല്പര്യമായി വരുന്ന ആ ശബ്ദബോധം, താല്പര്യമെന്നോ ലക്ഷ്യമെന്നോ ഒക്കെ പറഞ്ഞാലൊന്നാണ്, ആ ബോധം എനിക്കുണ്ടായില്ല എന്നാണ് അത് ശരിയോ. ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഞാൻ സുഖിയും ദുഃഖിയുമായിട്ട് തന്നെ പോകും. അതിന് പറഞ്ഞല്ലോ, അതിന് യോഗ്യതകൾ വേണം. അപ്പൊ അങ്ങനെ പരാതി പറയുന്ന ഒരു ഉദ്ദേശം ആണ് ഇവിടെ വ്യാഖ്യാതാവ് പറയുന്നത്. ഏകത്വ പ്രതിപത്തി തവത് ആപാദേന ജായതെ. ബോധമുണ്ടായി, പക്ഷെ അതിന് ആപാദജ്ഞാനം എന്ന് പറയാം. എന്നുവെച്ചാൽ ഒരു അവ്യക്തമായ ബോധം, വ്യക്തതയുള്ള ജ്ഞാനമല്ല. മന്ദ അന്ധകാരത്തിൽ തൂണിനെ കണ്ടതുപോലെ ബോധം അങ്ങനെ ഉണ്ടാകാമല്ലോ. എപ്പോഴും വ്യക്തമായി ബോധം ഉണ്ടാവണമെന്ന് നിയമമൊന്നുമില്ല. ചന്ദ്രനെ കണ്ടിട്ട് രണ്ട് ചന്ദ്രനെ കാണുന്നു, എപ്പോഴും ഒരു ചന്ദ്രനെ കാണണമെന്ന് നിയമമൊന്നുമില്ല. രജ്ജുവിനെ കണ്ടിട്ട് സർപ്പമായി കാണുന്നു, അതിനും നിയമമില്ല, രജ്ജുവായി കാണണം. മരുമരിചയെ കാണുന്നു ജലമായിട്ട്. ഇവിടെയൊക്കെ സംഭവിക്കുന്ന എന്താണ്? അവിടെ വിരലുണ്ടായിരുന്നു, കള്ളനെക്കുറിച്ചുള്ള ഭയമുണ്ടായിരുന്നു, സംശയമുണ്ടായിരുന്നു, പല കാരണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തോണി കണ്ടപ്പോൾ കള്ളനെ തോന്നി. അത് ജ്ഞാനം തന്നെയാണ്, പക്ഷെ അവ്യക്തമായൊരു ജ്ഞാനം. അതുകൊണ്ടാണ് സംശയം ഉണ്ടാവുന്നത്. ചന്ദ്രന് രണ്ടെന്ന് തോന്നി. എന്തുകൊണ്ട്? കാണുന്ന കണ്ണിന് തകരാറുണ്ടായിരുന്നു, തിമിരം. അതുകൊണ്ട് രണ്ട് ചന്ദ്രനെ കണ്ടു. ചന്ദ്രൻ ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒന്ന് ആയി കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നു. ബ്രഹ്മം ഏകമാണ്, അദ്വൈതമാണ്, നിത്യശുദ്ധ ബുദ്ധമാണ്. പിന്നെ അതിനങ്ങനെ ഇരുന്നാൽ പോരെ, പിന്നെന്താ മറിച്ച് ഇവിടെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് ചോദിക്കുന്നു. അതുപോലെയാണ് ചന്ദ്രന് ഏകമല്ലേ, അപ്പൊ അതിനെ ഏകമായി അറിഞ്ഞാൽ പോരെ, ഇന്ന രണ്ടായും അറിയും തിമിരമുണ്ടെങ്കിൽ. അതുപോലെ ഭയം കൊണ്ടും വെളിച്ചക്കുറവ് കൊണ്ടും കയറുന്ന സർപ്പമായി കണ്ടു. കാണാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നു, അത് അനുഭവമാണ്, അതും ഒരു പ്രത്യക്ഷമാണ്. പരമാർത്ഥമല്ലെന്നേ ഉള്ളൂ, പരമാർത്ഥമല്ലാത്ത പ്രത്യക്ഷം. ഇത് മരുമരീചിക തുടങ്ങിയ സർവ്വസ്ഥലങ്ങളിൽ സംഭവിക്കുന്നു. അതുപോലെ ഒരു ആപാദജ്ഞാനം ഉണ്ടാകാം, ജ്ഞാനം തന്നെയാണ്, പക്ഷെ അതിൽ ആപാദം എന്ന് പറയുന്ന ദോഷം വരുന്നു. തുണിനെ കണ്ടപ്പോൾ തുണിനെ കുറിച്ച് ഞാൻ ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റും. ഉണ്ടായി, ഞാനവിടെ ഉണ്ടായി, പക്ഷെ എന്താ അവിടുത്തെ ആപാദദോഷ സംശയാദികൾ അവിടെ ഇരിക്കുന്നു. പല കാരണങ്ങളൊക്കെ ഉണ്ടോ, അവിടെ ഇരുളായിരിക്കാം, കണ്ണിന്റെ ദോഷമായിരിക്കാം. ഇവിടെ എന്താണ്? ചിത്തത്തിന്റെ സംസ്കാരം. നമ്മൾ ദീർഘകാലം ഈ തത്വത്തെ കേൾക്കുന്നു, വിചാരം ചെയ്യുന്നു. അങ്ങനെ വിചാരം ചെയ്യുമ്പോൾ ഈ തത്വത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന തെളിവ്, ഇതുമായി യാതൊരു സംസ്കാരമില്ലാത്ത ഒരുവനിത് കേട്ടാൽ അവനുണ്ടാകുകയില്ല. എന്താ പറയുന്നതെന്നൊരു തോന്നലും അവനുണ്ടാകത്തില്ല. അവര് വ്യത്യാസം, സംസ്കാരത്തെ ആശ്രയിച്ചു വരുന്ന വ്യത്യാസം. ചിലർക്ക് ബോധമേ ഉണ്ടാകത്തില്ല, ചിലർക്ക് ബോധമുണ്ടായാൽ കുറച്ച് ഹിയറിംഗ് കുറഞ്ഞല്ലായിരിക്കും. അങ്ങനെ സംഭവിക്കാം. ആ ദോഷം എന്ന് പറയുന്നത്, ഏറ്റക്കുറച്ചിലെന്ന് പറയുന്നത് ജ്ഞാനത്തിൽ വരുന്നതല്ല, മറിച്ച് അജ്ഞാന സംശയം വിരിയും എന്ന് പറയുന്ന ദോഷങ്ങളാണ് ജ്ഞാനത്തെ അഭിഭവിപ്പിക്കുന്ന, കീഴ്പ്പെടുത്തുന്ന ദോഷങ്ങൾ. മേഘങ്ങൾ സൂര്യന്റെ പ്രകാശത്തെ മറയ്ക്കുന്നത് പോലെ, അതിനാണ് ഇവിടെ പറയുന്നത്. എന്താണ് അപ്രാമാണ്യ ജ്ഞാന ആസ്കന്ധിത? പ്രാമാണ്യ ജ്ഞാനം കൊണ്ട് ആസ്കന്ധിതമായി പോകുന്നു, കീഴ്പ്പെട്ടു പോകുന്നു. അജ്ഞാന സംശയാദി ദോഷങ്ങളെ കൊണ്ട് കീഴ്പ്പെട്ടു പോകുന്ന ഒരു ജ്ഞാൻ അതുണ്ടാകും. അതുണ്ടായാൽ ശ്രവിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്, ശ്രവം കൊണ്ട് അവിടെ ജ്ഞാനം ദൃഢപ്പെടുന്നില്ല. ഭാഷകൻ ജ്ഞാന ദൃഢത എന്ന് പറയുന്നു. അതാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. സഹജ വിചാര്യം പ്രയുജ്യ മനനാന്തി ദ്വാര ദൃഢീഭവതി. അത് വിചാരത്തെ ആശ്രയിച്ചിട്ട് മനനാന്തിദ്വാര വിചാരത്തിലൂടെ ദൃഢമായിത്തീരുന്നു. ഞാൻ ഒരു ശ്രോതാവാണ്, പക്ഷെ എനിക്ക് ബോധമില്ല, എനിക്ക് ദുഃഖം നിവൃത്തി സംഭവിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ ജ്ഞാനത്തിൽ ഉള്ള ആ പോരായ്മയെ ദൂരീകരിക്കുന്നതിന് വേണ്ടി മനനാദികൾ, അതുകൊണ്ടെന്തും സംഭവിക്കണം, അത് ദൃഢമാകണം, ദൃഢത വരുന്നു. പുനരശേഷം ശോകാദി മപനേരി. അപ്പോ നോക്കൂ, അവിടെ അയാൾ അപരോക്ഷമായ ജ്ഞാനമാണ് എന്ന് പറയും. പിന്നെ അയാൾക്ക് പറയാൻ കഴിയുന്നത്, ഞാനൊരു ശ്രോതാവാണ്, പക്ഷെ എനിക്ക് ദുഃഖം നിവൃത്തി സംഭവിക്കുന്നില്ല, എന്നാൽ പറയുന്നു മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു വികല്പം അയാളുടെ ഉള്ളിൽ ഉയരത്തില്ല. ജ്ഞാനത്തിൽ വികല്പമില്ല. ജ്ഞാനത്തിന്റെ ജ്ഞാനത്തിൽ വരുന്ന മറവുകൾ ഒന്നാണ് വികല്പം. വികല്പം എന്ന് വെച്ചാൽ സംശയം. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു? പാരമ്പര്യ ജനിതം ഫലം. അങ്ങനെ നോക്കുമ്പോൾ ആ തത്വത്തെ ശ്രവിച്ചു, വ്യക്തമായ ബോധം ഉണ്ടായില്ല, പിന്നെ വ്യക്തമായ ബോധത്തിന് വേണ്ടി പരിശ്രമിച്ചു, വ്യക്തമായ ബോധമുണ്ടായി, ദുഃഖം നിവൃത്തി സംഭവിക്കുന്നു. അത് പാരമ്പര്യം അങ്ങനെയുള്ളത്. വാസ്തവത്തിൽ എന്താണ്? തത്വശ്രവിക്കുന്നു, ബോധമുണ്ടാകുന്നു, ദുഃഖം നിവൃത്തി സംഭവിക്കുന്നു. അതാണ് മുഖ്യം. അവിടെ ശ്രവണം ബോധം ഇതിൻ്റെ ഇടയിൽ രണ്ടാമതൊന്നിനെ വയ്ക്കാൻ പറ്റത്തില്ല. അതും ഇങ്ങനെയുള്ള ബുദ്ധം ദൃഢബോധം. അങ്ങനെ സംശയാദികളും ഉണ്ടാക്കാത്ത ബോധം. ഈ വാച്ചന്റെ മുമ്പിലിരിക്കുന്നു തൊട്ടടുത്ത്. ഇതിൻ്റെ അടുത്ത് വേറൊന്ന് ആരോട് ഞാൻ പറഞ്ഞു കൊടുക്കണേ ഇത് വാച്ചാണ്. തൻ്റെ അടുത്തിരിക്കുന്നു, തൻ്റെ തൊട്ട് മുമ്പിലിരിക്കുന്നു, തൻ്റെ കണ്ണിന് വിഷയമാണ്, ഇതാണ് വാച്ച്. അയാൾ വാച്ചിനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. പിന്നെ അയാൾക്ക് ബോധ്യം വരുന്നു ഇതാണ് വാച്ച്. വസ്തുവിൻ്റെ സാമീപ്യം കൊണ്ട് ആളതിനെ ദൃഢമായി ധരിക്കുന്നു, ഒരു സംശയവും കൂടാതെ. പറയുന്നതിന് ഞാൻ പറഞ്ഞു എന്നുള്ളത് ഒരു കാരണമാണ്. കാരണം അയാൾക്ക് ഈ പറഞ്ഞത് കള്ളം പറയുകയല്ല, എന്നെ പറ്റിക്കുകയല്ല എന്നൊരു ധാരണയോടെ അയാൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്യത്തിൽ നിന്ന് അയാളത് വാച്ചാണ് ധരിച്ചു. പറയുന്നത് ഞാൻ തന്നെ കേൾക്കുന്ന അതേ വ്യക്തി തന്നെ ഈ വാച്ച് കുറേ ദൂരത്തിലിരിക്കുകയാണ്, മേളിലിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ വാച്ചിനെ കാണാം, പക്ഷെ വളരെ അവ്യക്തമായി കാണുന്നുണ്ട്. ചെറിയ രീതിയിൽ ഞാൻ അയാളുടെ ഇവിടെ നിന്ന് ആ ഇരിക്കുന്നതാണ് വാച്ചെന്ന് പറഞ്ഞാൽ അയാൾ വീണ്ടും വീണ്ടും നോക്കും. അവിടെ അയാൾക്ക് ഇത് വാച്ചാണെന്നുള്ള ബോധം ഉണ്ടായി, പക്ഷെ അയാൾ വീണ്ടും മറിഞ്ഞും തിരിഞ്ഞും കിടന്നും നിന്നും ഒക്കെ നോക്കുന്നു. ഇതാണ് വാച്ചെന്നുകൊണ്ട് അയാൾക്ക് വാച്ചിനെ കുറിച്ച് ബോധം ഉണ്ടാകുന്നില്ല. സാധനം ദൂരെയായിരിക്കുന്നു. ദേശം കൊണ്ടൊരു വ്യവധാനം വന്നു. ഇന്നിവിടെ വാച്ച് കണ്ടു, നാളെ ഞാൻ അയാളോട് പറയണം ഇന്നലെ ആ മേശപ്പുറത്തിരുന്നാണ് വാച്ച്. ഓഹോ, അതായിരുന്നു. അയാൾ അതിനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു, മനസ്സ് യത്നിക്കുന്നു എന്തായിരുന്നു അതിൻ്റെ രൂപം. ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഒരു ബോധമായൊക്കെ ഉണ്ടാകുന്നില്ല, കാരണം കാലം കൊണ്ട് വ്യവധാനം വന്നു. കാലദേശങ്ങളെ കൊണ്ടുള്ള വ്യവധാനം കൊണ്ട് വസ്തുവിന്റെ ജ്ഞാനത്തിൽ ന്യൂനത വരുന്നു. പക്ഷെ അവിടെ ബോധമുണ്ടാകുന്നു വാച്ച്. പക്ഷെ അജ്ഞാന സംശയ വിവരങ്ങൾ അതിനെ ആ ജ്ഞാനത്തെ ബാധിക്കുന്നു. അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ ആ ജ്ഞാനം ദൃഢപ്പെടുക, അതുവരെ കാഴ്ചയിരിക്കുക, അവിടെ ദുഃഖനിവൃത്തി സംഭവിക്കുന്നു. എവിടെ സംഭവിക്കുന്നു? ജ്ഞാനിയിലല്ല, ശ്രോതാവിൽ സംഭവിക്കുന്നു. ആ ദുഃഖം നിവൃത്തിയെക്കുറിച്ച് പറയുന്ന ഒരു താർക്കികമായ ആശയമാണ്. അങ്ങനെ യുക്തി കൊണ്ടുള്ള ഒരു നിശ്ചയമാണ് ദുഃഖം നിവൃത്തി. താർക്കികമായ നിശ്ചയമല്ല, അങ്ങനെ വരാം. നിശ്ചയം താർക്കികമായും വരാം. ഇതുപോലെ മലയിലേക്ക് നോക്കിയിട്ട് പറയുന്നു അവിടെ പുക കാണുന്നില്ല, അതുകൊണ്ട് തീയുമില്ല. താർക്കിക നിശ്ചയമാണ്. കാരണം വളരെ ദൂരെ നിന്ന് പുക കാണാമെന്നുള്ള സ്ഥലത്ത് നിന്നുകൊണ്ടാണ് അയാൾ നിശ്ചയിച്ചത് പുകയില്ല. പുക കാണുന്നത് വൃക്ഷങ്ങളുടെ മുകളിൽ ഇവിടെയാണ് പുക കാണേണ്ടത്, അവിടെ കാണുന്നില്ല. അതുകൊണ്ട് നിശ്ചയിച്ചു. അതുകൊണ്ട് തീയുമില്ലെന്ന് നിശ്ചയിച്ചു. ഈ തർക്കം നിശ്ചയം ശരിയായി കൊള്ളണമെന്നില്ല. കാരണം അവിടെ താഴെ വനത്തിന്റെ ഉള്ളിൽ പുകയില്ലാത്ത തീ ഉണ്ടായിരിക്കാം. പക്ഷെ എന്തുകൊണ്ട് പിന്നെ അങ്ങനെ നിശ്ചയിച്ചു? കാരണം പുക കണ്ടപ്പോഴെല്ലാം തീ കണ്ടു, തീ ഉണ്ടെന്ന് ഊഹിക്കാൻ പറ്റി. അതുകൊണ്ട് പുക കാണാത്തതുകൊണ്ട് തീയുമില്ലെന്ന് ഊഹിക്കുന്നു. പക്ഷെ തീക്ക് പുകയില്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ആ താർക്കിക നിശ്ചയം അത് ശരിയല്ല. ചിലപ്പോൾ അത് ശരിയാകാം, പുക കാണുന്നില്ല അവിടെ തീയും കാണാതിരിക്കാം. പക്ഷെ പുക കൂടാതെയും തീക്കിരിക്കാമല്ലോ. താർക്കിക നിശ്ചയങ്ങൾ ചിലപ്പോൾ ശരിയാകും, ശരിയാകാതിരിക്കാം. അതുപോലെ ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് ഈ തത്വശ്രവണം കൊണ്ടുവരുന്ന ഒരു താർക്കികമായ നിശ്ചയം, അതാണ് ഒരു ഉറപ്പ്. അങ്ങനെ നമ്മളതിനങ്ങനെ ബോധ്യപ്പെടുത്തുന്നു. അതല്ല, എന്തുകൊണ്ട് ഇവിടെ പറയുന്നു ജ്ഞാനമേതരത്തിലുള്ളതാണ്? താർക്കിക നിശ്ചയമല്ല, മറിച്ചോ പ്രത്യക്ഷ പ്രമേയം. മറ്റു സ്ഥലത്തേക്ക് എന്താണ്? അവിടെ തന്നെ നന്യമാണ് വിഷയം. മല വേറെയാണ്, അവിടെയുള്ള തീ വേറെയാണ്, പുക വേറെയാണ്. ആ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ തർക്കിക നിശ്ചയത്തിൽ എത്തിച്ചേരുന്നത്. അത് തെറ്റുമാകാൻ ശരിയാകും, തീർത്ത് പറയാൻ പറ്റി. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാകും. നമ്മുടെ നിശ്ചയം കൊണ്ട് ശരിയാകുന്നതല്ല, യുക്തിയിൽ പോരായ്മയില്ലാത്തത് കൊണ്ടല്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഇവിടെ അങ്ങനെയല്ല. വിഷയം എന്ന് പറയുന്നത് സ്വയം അപരോക്ഷമാണ്, താൻ തന്നെയാണ്. ബാഹ്യ വിഷയങ്ങൾ വരുന്നത് പോലെയുള്ള യൗക്തിക നിശ്ചയമുണ്ടായി. ഇവിടെ യുക്തിയുടെ വിഷയത്തെക്കുറിച്ചല്ല പറയുന്നത്, സ്വ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്, തന്നെ കുറിച്ചാണ് പറയുന്നത്. തന്നെ താൻ ഒരിക്കലും യുക്തിയിലൂടെ സമർത്ഥിച്ചെടുത്തതല്ല. ഞാനുണ്ടെന്ന് പറഞ്ഞത് എന്തെങ്കിലും യുക്തി ഉപയോഗിച്ചാണോ നമ്മൾ തീരുമാനിച്ചതല്ല. സ്വാനുഭവമാണ്, താൻ തന്നെ സ്വയാനുഭവ രൂപമാണ്. അനുഭവത്തെ ശ്രുതി ഓർമ്മിപ്പിക്കുകയാണ്. എന്താണോ ഇത്? കേവലമായ സത്താണോ, ആനന്ദമാണോ, പരബ്രഹ്മമാണ്, പരമാത്മാവാണെന്ന് ബോധിപ്പിക്കുന്നു. ആ ബോധം എന്ന് പറയുന്നത് യൗക്തിക ബോധമല്ല. ആ താൻ തന്നെ സ്വയം അപരോക്ഷമായതുകൊണ്ട് മുമ്പ് പറഞ്ഞല്ലോ, അപരോക്ഷമായ ഒന്നിനെ കുറിച്ചുള്ള ബോധം അപരോക്ഷമായേ ഇരിക്കും. ബോധത്തിന് പരോക്ഷമായിരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ പറഞ്ഞു. അത് സ്വയം സത്തും ചിത്തും ആനന്ദസ്വരൂപമായതുകൊണ്ട് അവിടെ ദുഃഖത്തിനിരിക്കാൻ വഴിയില്ല, സ്ഥലമില്ല, ഇടമില്ല. അപ്പൊ ആ ബോധം ദുഃഖ നിവൃത്തി സ്വരൂപമാണ്. ഇത് സ്വയം തന്റെ തന്നെ പ്രത്യക്ഷം അയാളെ ഇത് സാധ്യമാകും. ഇത് അന്യന്റെ പ്രത്യക്ഷമാണെങ്കിൽ അവിടെ നമ്മൾ ദുഃഖവും കാണും. തന്റെ തന്നെ പ്രത്യക്ഷമാണ് ഈ പറയുന്നെങ്കിൽ, തന്റെ തന്നെ അപരോക്ഷമായ അനുഭവമാണിതെങ്കിൽ അവിടെ ദുഃഖമില്ല. കാരണം എന്റെ സ്വരൂപം അതാണ്, ഇത് അപരോക്ഷമാണ്. അവിടെ പിന്നെ യുക്തിയുടെ ആവശ്യമില്ല. യുക്തി കൊണ്ട് നിശ്ചയിക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല അവിടെ ദുഃഖമുണ്ടോ ഇല്ലേ എന്നുള്ളത്. കാരണം അതിനെ ബോധിക്കുന്നത് താൻ തന്നെയാണ് ബോധിക്കുന്നത്. അപ്പൊ അപരോക്ഷമായിരിക്കുന്ന തൻ ദുഃഖ നിലനിൽക്കുന്നതിനുള്ള എന്താ അവകാശം, എന്താ അവസരം? അതില്ല. തന്നിൽ ദുഃഖമുണ്ടോ എന്നൊരു സംശയമോ തന്നിൽ ദുഃഖമുണ്ടെന്നുള്ള ഭ്രാന്തിയോ ഇത് രണ്ടും കൂടെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? താൻ തനിക്ക് സ്വയം അപരോക്ഷനായിരിക്കുന്നുണ്ട്. തന്റെ ബോധത്തിൽ, ആ ശ്രോതാവിന്റെ ബോധത്തിൽ അവിടെ ദുഃഖത്തിന് യാതൊരു സ്ഥാനവുമില്ല. വീണ്ടും ഞാൻ ദുഃഖത്തെ അനുഭവിക്കുന്നു എന്ന് പറയണമെങ്കിൽ ആ ബോധം, അപരോക്ഷമായ ബോധം അവനില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ ഒരാൾക്ക് അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല. ഞാൻ തത്വത്തെ ശ്രവണം ചെയ്തു, എനിക്ക് ബോധമുണ്ടായി, പക്ഷെ എനിക്ക് ദുഃഖമുണ്ട്, അത് പറയാൻ പറ്റില്ല. അവിടെ ഒന്നേ പറയാൻ പറ്റും, എന്താണ്? ആ നിന്റെ ബോധം അത് അജ്ഞാനാദി ദോഷങ്ങളോടുകൂടിയതാണ്. നിന്റെ ബോധത്തെ ഈ ദോഷങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ആ ബോധത്തിന്റെ വിശുദ്ധിയിൽ ദുഃഖനിവൃത്തി സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ആചാര്യന്മാരൊക്കെ ഇതിനെക്കുറിച്ച് പറയുകയും പറയുന്നത്. ഞാനിത് പറയുന്നത്, ചിന്തിക്കുന്നത്, മനനം ചെയ്യുന്നത്, എഴുതുന്നതെല്ലാം എന്താണ്? മമ ബോധവിശുദ്ധിയെ, എന്റെ ബോധത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയാണ്. ബോധം എന്ന് പറയുന്നത് നിത്യശുദ്ധമാണല്ലോ, പിന്നെന്താ ഇനി അതിന് വേറൊരു ശുദ്ധത? ശുദ്ധതയുടെ ആവശ്യമില്ല എന്നൊക്കെയുള്ള കുതർക്കങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് ദുഃഖ നിവൃത്തിയെ സംബന്ധിച്ച് പരപ്രത്യക്ഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സമാധാനമില്ല. അന്യന്റെ ദുഃഖ നിവൃത്തി, ജ്ഞാനിയുടെ ദുഃഖ നിവൃത്തി ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു. ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് ആത്മദുഃഖ നിവൃത്തിയാണ്. എന്നുവെച്ചാൽ പരദൃഷ്ടിയിലല്ല, ആത്മദൃഷ്ടി ചിന്തിക്കുന്നതിനെ കുറിച്ച്, സ്വദൃഷ്ടി ചിന്തിക്കുന്നു. താൻ അപരോക്ഷമായിരിക്കുമ്പോൾ അപരോക്ഷമെന്നുള്ള തന്റെ ബോധത്തിൽ ദുഃഖത്തിനെന്താ സ്ഥാനം? അബോധം ദൃഢമാവുമ്പോൾ അതാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞത്, സ്വപ്നര അശേഷം ശോകാധികം അപനേരി. ആ ദൃഢബോധത്തിൽ നിശേഷമായും ദുഃഖാദികളെ അവിടെ നിരാകരിക്കുന്നു. അവിടെ അതിന് സ്ഥാനമില്ല. സൂര്യനിൽ ഇരുട്ടിന് സ്ഥാനമില്ല എന്നുള്ളതുപോലെ ഇതി പാരമ്പര്യജനിതം ഫലം. അങ്ങനെയും പറയാം പാരമ്പര്യജനിതം എന്ന് പറയുന്നത്. പക്ഷെ മുഖ്യമായ അർത്ഥം അതല്ല. ഒരുവന് എപ്പോഴാണോ ബോധം ഉണ്ടാകുന്നത്, ആ ബോധത്തിൽ പിന്നെ ദുഃഖത്തിന് യാതൊരു നിലയുമില്ല. അവിടെ ദുഃഖ നിവൃത്തി സംഭവിച്ചിരിക്കുന്നു. അത് ബോധത്തിന് മുമ്പ് സംഭവിച്ചില്ല, ബോധം കൊണ്ടാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പാരമ്പര്യജനിതം എന്ന് പറഞ്ഞു. എങ്ങനെ? ഈ ജാഗ്രതത്തിലാണ് സുഷുപ്തി പോയത്, സ്വപ്നം പോയത്. ഈ ജാഗ്രതത്തിന് മുമ്പ് അത് പോയില്ലാതായിരുന്നു. അതുപോലെ ഈ ബോധത്തിന്റെ അല്ലെങ്കിൽ ഈ ഉണർവിൽ തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവിൽ അതിനാണ് ദുഃഖം നിവൃത്തി സംഭവിക്കുന്നത്. അതാണ് ഇതിനെക്കുറിച്ച് അന്തർമുഖമായി അറിയണം എന്ന് പറയുന്നത്. ആത്മനിഷ്ഠമായി ഇതിനെ ഗ്രഹിക്കണം. ഒരിക്കലും പരദൃഷ്ടിയിലല്ല, മറ്റുള്ളവരെ ചൂണ്ടിക്കണ്ടല്ല ഇത് മനസ്സിലാക്കേണ്ടത്. തന്നെക്കുറിച്ച് പറയുന്നു, താൻ അതിനെ ബോധിക്കും. ആത്മനിഷ്ഠത എന്ന് പറയുന്ന അത് കൈവന്നാലേ ഈ അദ്വൈത ബോധം അതിലൊരാൾക്ക് നിലനിൽക്കാൻ കഴിയും. അല്ലാതെ ജ്ഞാനിയുടെ പിറകെ നടന്നാൽ അതുകൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ആ പരദൃഷ്ടിയിലെന്നർത്ഥം. ജ്ഞാനിയുടെ പുറകെ നടന്നു അതിന് ദുരർത്ഥം എടുക്കരുത്. ആ രീതിയിൽ അതുകൊണ്ടാണ് ഇവിടെ ആ ശ്രവണത്തിന് പ്രാധാന്യം വരുന്നത്. ശ്രവിക്കുന്നവൻ ആത്മനിഷ്ഠമായി ചിന്തിക്കുക, തന്നെയാണത് ബോധിപ്പിക്കുന്നതെന്ന് മനസ്സിലാകും, തന്നെയാണത് ഉണർത്തുന്നതെന്ന് മനസ്സിലായാൽ ആ ഉണർവിൽ സ്വപ്നമില്ല, അവണവൻ തന്ന് ദുഃഖമില്ല. പിന്നെ ഒരു ചോദ്യം അവിടെ ഇല്ല, കാരണം ബോധം സംശയരഹിതമാണ്. എന്നാലും പിന്നെ ദുഃഖം അനുഭവപ്പെടത്തില്ലേ? എന്നാലും അവിടെ പ്രാരബ്ധം നിലനിൽക്കത്തില്ലേ? ഇത്തരം ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. ഈ ചോദ്യങ്ങളെല്ലാം വരുന്നത് ഈ വിഷയത്തെക്കുറിച്ച് പരദൃഷ്ടിയിൽ, അന്യദൃഷ്ടി ചിന്തിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഭാഷകാരൻ അത് പറയുന്നത്, കുലാല ചക്രത്തെ പോലെയും പറ്റുള്ളൂ. കാരണം അങ്ങനെ ചോദ്യം ചോദിച്ചാൽ അതിനൊരു മറുപടി പറയണ്ടേ? ആ ചോദ്യവും ശരിയല്ല, സമാധാനവും ശരിയല്ല. എന്തുകൊണ്ട്? ആത്മദൃഷ്ടിയിൽ അങ്ങനെ ഒരു ചോദ്യമേ ഉയരുന്നില്ല. എന്നുവെച്ചാൽ തന്നെക്കുറിച്ചാണ് ഇത് ബോധിപ്പിക്കുന്നത്, താനാണ് ബോധിക്കുന്നതെന്ന് വന്നാൽ അവിടെ ചോദ്യം ഉയരത്തില്ല. ആ ചോദ്യങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് ആ ബോധം ഉണ്ടാകുന്നത്, ശ്രുതിയിൽ നിന്നും ബോധമുണ്ടാകുന്നത്. ഇതുകൊണ്ടാണ് അദ്വൈതി സമാധി അംഗീകരിക്കാത്തത്. സമാധി എന്ന് പറയുമ്പോൾ യോഗ സമാധി. എന്തുകൊണ്ട്? ഇവിടെ തത്വത്തെ ശ്രവിക്കുന്നു, ആ ശ്രവണത്തിൽ നിന്ന് ഭാഷകാരൻ മുമ്പ് പറഞ്ഞതുപോലെ ശ്രവണ സമകാലയവ ജ്ഞാനം, ജ്ഞാന സമകാലയവ ശോകം മോഹാദി എന്ന് വൃത്തി. പിന്നെ മറ്റൊന്നിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ശ്രവണത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാകുന്നു, ആ ജ്ഞാനത്തിൽ തന്നെ ശോകമോഹം നിവൃത്തി വരുന്നു. പക്ഷെ ആ ശ്രവണത്തിൽ ആ ജ്ഞാനത്തോടൊപ്പം മറ്റു ദോഷങ്ങൾ കൂടി കടന്നു വരുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? സംശയം തുടങ്ങിയത് കടന്നു വരികയാണ്. അതിന് മനനാദി, ഇവിടെ വാർത്തകാരൻ പറഞ്ഞു മനനാദികൾ മതി, മനനവും അതിന്റെ ഫലമായി വരുന്ന നിശ്ചയവും മതി. അതിന് ചിത്തവൃത്തി നിരോധം ചെയ്തിട്ട് സമാധി പ്രാപിക്കേണ്ട കാര്യമില്ല. ചിത്തവൃത്തി നിരോധത്തിന് പോയാൽ ശ്രവണം നടക്കില്ല. ഈ സമയം നമ്മൾ ശ്രവണത്തിലിരിക്കുന്നു. ശരി, നമ്മൾ ചിത്തവൃത്തി നിരോധമാണ് ചെയ്യുന്നതെന്ന് വെക്കാൻ ഈ ശ്രവണം അങ്ങനെ സാധ്യമാകും. അപ്പോൾ ശബ്ദമൊന്നും കേൾക്കാതെ ഇടത്ത് മറ്റ് ബാഹ്യമായ ശല്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് ശബ്ദമാണ് ഏറ്റവും വലിയ ശബ്ദം. കണ്ണടച്ചാൽ രൂപം കാണാതിരിക്കാം, അതിന് കൺപോളകളുണ്ട്. ചെവി അടയ്ക്കാൻ ചെവിക്ക് പോളകളില്ല, അതിരുന്നാൽ ശബ്ദം ഉണ്ടായാൽ കേട്ടേ തീരും. കോർക്ക് വെച്ച് അടച്ചാൽ കൂടിയും കേൾക്കും, ഒരു രക്ഷയില്ല, പ്രയാസമാണ്. അപ്പം അതൊന്നും എന്താണോ സൗണ്ട് പ്രൂഫായിരിക്കും. അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് ചിത്തവൃത്തി നിരോധം ചെയ്താൽ ഇവിടെ ശ്രവണം സംഭവിക്കുന്നു. അവിടെ സംഭവിക്കുന്ന എന്തായിരിക്കും? സമാധി. അതല്ല ഇവിടെ ഭാഷകാരൻ പറയുന്നു, അതിനെ നിഷേധിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ശബ്ദശ്രവണത്തിൽ നിന്ന് തന്നെ ബോധമുണ്ടാകും. അപ്പൊ അദ്വൈതി സമാധി അംഗീകരിക്കുന്നില്ലേ? അംഗീകരിക്കുന്നുണ്ട്. എന്താണോ അങ്ങനെ ഈ സംശയ വിപര്യങ്ങളില്ലാതെ ദുഃഖ നിവൃത്തി രൂപത്തിലുള്ള ആ ബോധം, അതിന് സമാധി എന്ന് പറയാം. അത് സമാധിയാണ്. പക്ഷെ അത് ചിത്തവൃത്തി നിരോധം കൊണ്ട് വന്നതല്ല, ശ്രവണം കൊണ്ടുണ്ടായതാണ്. ഈ ജ്ഞാനത്തെക്കുറിച്ച് ചോദിച്ചു. ശരി, അങ്ങനെ ഒരു ജ്ഞാനമുണ്ടായി, ദൃഢമായ ബോധമെന്ന് പറയുന്നു. ഈ ബോധം നശിക്കത്തില്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനൊരു ബോധം എന്താ നശിക്കത്തില്ല എന്ന് ചോദിക്കുന്നു. പറയുന്നു അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഉണ്ടായതെല്ലാം നശിക്കുന്നു. ഈ ബോധവും നശിക്കേണ്ടതല്ലേ? അങ്ങനെ ആ ബോധം നശിച്ചു കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും? ഇത് പറയുകയാണ്, അങ്ങനെ ഒരു ബോധം നശിക്കുന്നില്ല. അങ്ങനെ ഒരു ബോധം നശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബോധമുണ്ടായി. ആ ബോധമുണ്ടാകുന്നതാണ് ഈ പ്രപഞ്ചത്തെ കാണുന്നത്, പ്രപഞ്ചത്തിൽ വിവരിക്കുന്നു. ആ പ്രപഞ്ച വ്യവഹാരത്തിന് മറ്റ് ബോധങ്ങൾ വേണ്ടേ? മറ്റ് ബോധങ്ങൾ വരുമ്പോൾ പിന്നെ എങ്ങനെ ഒരു സമയം രണ്ട് ബോധം മനസ്സിരിക്കുന്നു? അതെങ്ങനെ സാധിക്കും? രണ്ടു ബോധം ഇരിക്കുന്ന ഇരിക്കത്തില്ലെന്നുള്ളത് ഇങ്ങനെ ആത്മബോധത്തിലിരിക്കുന്നു. അപ്പോ അവിടെ വിഷയബോധം കൂടെ വരിക. നമുക്കറിയാം, നമ്മൾ ഒരറിവിൽ നിന്ന് വേറെ അറിവിലേക്ക് മാറിപ്പോകുന്നു. അപ്പോൾ ആദ്യത്തെ അറിവ് മറന്നു പോകും, നഷ്ടപ്പെട്ടു പോകും. രണ്ടറിവിന് നമുക്ക് ഒരുമിച്ച് ഒരേ സമയം കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് വളരെ വേഗത്തിൽ മാറി മാറിപ്പോകുന്നു. മാറി മാറിപ്പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച അനുഭവപ്പെടുന്നു. സിനിമ കാണുന്ന പോലെ വേഗത്തിലുള്ള ചലനം കൊണ്ട് അവിടെ ചലനമുണ്ടെന്ന് തോന്നുന്നു, നിശ്ചലതയിൽ ചലനം അനുഭവപ്പെടുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതല്ലാതെ ഈ ബോധം നശിക്കാതെ നിൽക്കുമോ എന്നാണ്. ചോദ്യം യുക്തമാണ്, പക്ഷെ ഈ ചോദ്യം ഇതിനു മുമ്പ് പറഞ്ഞ ആ ചോദ്യത്തിനുള്ള അതേ ദോഷമുണ്ട്. എന്തുകൊണ്ട്? ഈ ചോദ്യം പരദൃഷ്ടിയിലാണ്. ഈ ചോദ്യം ആത്മദൃഷ്ടിയിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉയരാൻ അവകാശമില്ല. എന്തുകൊണ്ട്? ജ്ഞാനമെന്ന് പറയുന്നത് എല്ലാ ചോദ്യങ്ങളെയും അവസാനിപ്പിച്ചുണ്ടായി. അവിടെ പിന്നെ ഒരു ചോദ്യത്തിനും നിലയില്ല. പരദൃഷ്ടിയിലാണെങ്കിൽ സമ്മതിക്കുന്ന നമ്മുടെ ചോദ്യത്തിനൊരു പോരായ്മ ഉണ്ടെന്നുകൊണ്ട് തനിക്ക് പരോക്ഷമായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനൊരു സമാധാനമുള്ള എന്താണ് പ്രാരബ്ധം? ഭാഷകാരൻ പറയും, ഇത് ശ്രോതാവിന്റെ സ്വദൃഷ്ടിയിലാണെങ്കിൽ തനിക്ക് ഈ ജ്ഞാനത്തെക്കുറിച്ച് ഒരു സംശയവുമില്ല. ഉണ്ടാകുമെന്നോ നശിക്കുമെന്നോ വീണ്ടും വരുമെന്നോ തനിക്ക് വീണ്ടും അജ്ഞാനം ബാധിക്കുമെന്നോ ഈ സംശയങ്ങളെല്ലാം തീരുന്നതിനാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ആത്മദൃഷ്ടിയിൽ സംശയമേ ഇല്ല. പരദൃഷ്ടിയിലാണെങ്കിൽ സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് സംശയങ്ങളെല്ലാം അറ്റ നിലയാണ്. അങ്ങനെയുള്ള ഈ ബോധത്തെക്കുറിച്ച് പറയുന്ന ശ്രുതി തത്വമസി തത്വമസി ആണോ അല്ലയോ, അങ്ങനെ സംശയിച്ചല്ലോ പറയുന്നു. തത്വമസി അല്ല എന്നുമല്ലല്ലോ പറയുന്നു. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിശ്ചയാത്മകമായി ദൃഢമായി വ്യക്തമായി തത്വമസി. അപ്പോ എങ്ങനെ ബോധിപ്പിക്കുന്നു അങ്ങനെ ബോധിക്കുന്നു, അങ്ങനെ ബോധിച്ചാൽ അവിടെ സംശയമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ എല്ലാം അവിടെ അസംബന്ധങ്ങളായിത്തീരുന്നു. അതുകൊണ്ട് ഒന്ന് ആലോചിക്കുക, ജ്ഞാനത്തിന് ശേഷം വരുന്ന സംശയങ്ങളെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് ആലോചിച്ച് വ്യാപനപ്പെടുന്നു. എന്തെങ്കിലും അതിൻ്റെ അർത്ഥമുണ്ടോ? ജ്ഞാനമുണ്ടായാൽ പിന്നെ എങ്ങനെ? ഇങ്ങനെ ജ്ഞാനത്തിന് ശേഷമുള്ള സംശയം, അതിനെക്കുറിച്ച് ജ്ഞാനത്തിന് മുമ്പ് ചിന്തിച്ച് വ്യാപനപ്പെടുന്നവരാണ്. ഇത് തികച്ചും അസംബന്ധമാണ്. എന്തുകൊണ്ട്? ജ്ഞാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവിടെ ഈ സംശയങ്ങളുടെ അവസാനമാണ്. ജ്ഞാനത്തിൽ സംശയങ്ങളെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ജ്ഞാനിയുടെ നിലയെക്കുറിച്ച് ജ്ഞാനത്തെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കാൻ എന്താ അർത്ഥമുള്ളത്? എന്തുകൊണ്ട്? ജ്ഞാനത്തിന്റെ സ്വരൂപത്തെ അങ്ങനെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. നിശ്ചയാത്മകമായി, നിശ്ചയം എന്ന് പറഞ്ഞാൽ അവിടെ സംശയമുണ്ട്. എങ്ങനെ ബോധിപ്പിക്കുന്നു ആ രീതിയിൽ ഗ്രഹിച്ചാൽ അവന് അതിനെക്കുറിച്ചുള്ള സംശയങ്ങളേ ഇല്ല. സംശയമില്ലെങ്കിൽ പിന്നെ സമാധാനം പറയേണ്ട ആവശ്യമുണ്ടോ? താൻ ആരോട് സമാധാനം പറയും? തന്റെ ഉള്ളിലാണ് സംശയങ്ങൾ ഇല്ലാതായത്. പിന്നെ താൻ ആരോടാ സമാധാനം പറയേണ്ടത്? പിന്നെ അന്യന്റെ കാര്യമാണെങ്കിൽ അത് ചോദിച്ചാലും പറഞ്ഞാലും തീരത്തില്ല. ജീവിതകാലം മുഴുവൻ ചോദിച്ചും പറഞ്ഞുമിരിക്കാം. സ്വന്തം കാര്യമാണെങ്കിൽ അതവിടെ തീരുന്നു. അപ്പോൾ ഏത് പ്രശ്നങ്ങളും ജ്ഞാനിയെ സംബന്ധിച്ച് വരുന്ന അല്ലെങ്കിൽ ജ്ഞാനത്തെ സംബന്ധിച്ച് വരുന്ന ഏത് പ്രശ്നങ്ങളും ആത്മദക്ഷിസ് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ സമാധാനമല്ല ഉണ്ടാകുന്നത്, പ്രശ്നങ്ങളില്ലാതാവും. പ്രശ്നങ്ങളില്ലാതാകുകയാണെങ്കിൽ പിന്നെ സമാധാനത്തിന്റെ ആവശ്യമില്ല. അന്യദൃഷ്ടിയിലാണെങ്കിൽ, പരദൃഷ്ടിയിലാണെങ്കിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിങ്ങനെ അനുസ്യൂതമായി പോയിക്കൊണ്ടേ. അതുകൊണ്ട് രണ്ടു തരത്തിലും പറയും, ഇതിനൊന്നും അവസാനമില്ല, ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ഇതിന് ഉത്പത്തിയില്ല, സ്ഥിതിയില്ല, നാശമില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് തുടരാനോ, അങ്ങനെ പറയുന്നിടത്തെല്ലാം മനസ്സിലാക്കി ആത്മദൃഷ്ടിയിലും പരദൃഷ്ടിയിലും പറയുന്നു. നമ്മളിത് സുഷുതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചർച്ച ചെയ്ത കാര്യമാണ്. അവിടെ ദുഃഖനിവൃത്തിയെ സംബന്ധിച്ച് ആത്മദൃഷ്ടിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, സ്വദൃഷ്ടിയിൽ, തൻ്റെ താനാണ് ശ്രോതാവ്, തന്നിലാണ് ബോധം, തന്നിലാണ് ദുഃഖനിവൃത്തി എന്ന് മനസ്സിലാക്കിയാൽ അവിടെ പ്രത്യക്ഷമായ ഫലമാണ്. പ്രത്യക്ഷമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അത് സംശയരഹിതമാണ്, അജ്ഞാനരഹിതമാണ്, വിപര്യരഹിതമാണ്. അതുകൊണ്ട് തസ്മാത് ഉക്ത ഉത്തരത്വ ഭാഷ്യകാരം പറയുന്നു, പല രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. ഇതേ കാര്യം തന്നെ ഒന്ന് വേറെ തരത്തിൽ പറഞ്ഞു, അപ്പം മറ്റൊരു തരത്തിൽ പറയുന്നു. ഏത് തരത്തിൽ പറഞ്ഞാലാണോ ആ ശ്രോതാവിന് മനസ്സിലാകുന്നത്. ഇനി അടുത്ത് പറയും. പലരും പല സംസ്കാരത്തോടുകൂടിയതാണ്. ചില രീതിയിൽ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകും, ചിലർക്ക് ആ രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, വേറെ രീതിയിൽ പറയണം. എന്തായാലും മുക്ത ഉത്തരത്വം അതെല്ലാം സമാധാനം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഉപനിഷദം പ്രതി അപ്രാമണ്യശങ്ക തപത് നസ്തി. ഉപനിഷത്തിനെ സംബന്ധിച്ചൊരു അപ്രാമണ്യശങ്ക കാര്യമില്ല. അതായത് ഇതിങ്ങനെ സംഭവിക്കുമോ, തത്വമസി എന്നുള്ള അത് വാക്യം കേട്ട് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരു ബോധമുണ്ടാകും, എന്നിൽ ദുഃഖം നിവൃത്തി സംഭവിക്കുമോ, എന്നിൽ സംസാര നിവൃത്തി സംഭവിക്കുമോ, ഞാൻ മുക്തനാകുമോ, ഇതെല്ലാം ഇതുകൊണ്ടാണോ സംഭവിക്കേണ്ടത്, ഞാൻ മറ്റെന്തെങ്കിലും അല്ലേ ചെയ്യേണ്ടത്, ഇത്തരം ശങ്കകൾക്കൊന്നും യാതൊരു അവസരവുമില്ല എന്ന് ആര് പറയുന്നു? ഇവിടെ ഭാഷകാരം പറയുന്നു വെച്ചാൽ തനിക്ക് കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾ പരിഹരിക്കുന്നു. ഒരാളുടെ സംശയവും വേറൊരാൾക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും സാധ്യമല്ല. അവനവന്റെ സംശയം അവനവൻ തന്നെ പരിഹരിക്കപ്പെടും. എന്തുകൊണ്ട്? അത് വ്യതികരണമാണ്. എന്റെ സംശയങ്ങൾ എന്നിലിരിക്കുന്നു, സമാധാനം പറയുന്ന ആളിന്റെ സമാധാനം അയാളിലിരിക്കുന്നു. ഒരു മുറിയിൽ ഇരള്, വേറെ മുറി വെളിച്ചം. എങ്ങനെയാ ഒന്ന് മറ്റൊന്നിനെ ഇല്ലാതാക്കുന്നു? സാധ്യമല്ല. അപ്പോൾ ഒരിക്കലും ഒരാളിന്റെ സംശയങ്ങളെ വേറൊരാളിന് പരിഹരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവനിൽ തന്നെ പരിഹരിക്കപ്പെടണം. അത് അതാണ് പറയുന്നത് ആത്മനിഷ്ഠ എന്ന് പറയുന്നത്. തന്നിൽ തന്നെ അതിന് പരിഹാരം ഉണ്ടാകും. തന്നെ സംശയങ്ങളുണ്ടാകും, പക്ഷെ പരിഹാരവും തന്നിൽ സംഭവിക്കണം. എങ്ങനെ? അതിനാണ് ശ്രവണം. മറ്റുള്ളതൊക്കെ കേവലം നിമിത്തങ്ങൾ, ശബ്ദം പോലും കേവലം നിമിത്തമാണ്. അതുകൊണ്ട് ഉപനിഷത്ത് എന്നെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു അപ്രാമണ്യ ശങ്ക, ഈ പ്രാമാണ്യ വിചാരം എന്ന് പറയുന്നത് ഈ തത്വചിന്തയിൽ വളരെ ക്ലിഷ്ടമായൊരു കാര്യമെന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത്, കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഈ ഭാഗങ്ങളെല്ലാം പലരും പറയുന്നത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുള്ള ഭാഗങ്ങളെന്നാണ്, അങ്ങനെ കേട്ടിട്ടുള്ളത്. അത് ഇതിലെന്നല്ല, ഏത് ശാസ്ത്രത്തിൽ വന്നാലും പൂർവ്വമീമാംസയിൽ വരുന്നു. തർക്കശാസ്ത്രത്തിൽ വരുന്നു, പ്രധാനമായിട്ട് അദ്വൈതത്തിൽ വരുന്നു, ബൗദ്ധന്മാരുടെ ചിന്തയിൽ വരുന്നു. ഇവിടെയൊക്കെയാണ് ഇത് പ്രധാനമായി വരുന്നത്. ഇവിടെയെല്ലാം അത് വളരെ ക്ലിഷ്ടമാണ്, മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമെന്ന് പൊതുവെ പറഞ്ഞു വരുന്നു. പക്ഷെ വളരെ ശ്രദ്ധിക്കുകയും അതിന് വളരെ വിശദീകരിക്കുകയും ചെയ്താൽ അത് പ്രയാസമുള്ള കാര്യമല്ല, നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ മനസ്സിലാക്കാനൊന്നും ശേഷിക്കുന്നുമില്ല. അതാണ് അതിൻ്റെ മഹത്വം. അതിനെക്കുറിച്ച് ശ്രദ്ധ ആവശ്യമാണ്. രാവിലെ ഒന്ന് പകുതി ഉറക്കത്തിരുന്ന ഇതുവരും കഥകളിയായി അല്ല, ഉണർന്നിരിക്കുകയാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ സംശയം കൂടാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പ്രാമാണ്യ ചിന്ത എന്ന് പറയുന്ന അത്ര വലിയ കുഴപ്പം പിടിച്ച കാര്യമൊന്നുമല്ല, മറിച്ച് ഇത് കൂടുതൽ സഹായകമാണ്. നമ്മൾ ധരിച്ചിരുന്ന കാര്യങ്ങൾ ഇത് കുറച്ചുകൂടി വ്യക്തമാകുന്നു എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെങ്ങനെ ഗ്രഹിക്കുന്നു അതുപോലെ ഇരിക്കും. വീണ്ടും ആ വിഷയത്തെ കുറിച്ചുള്ള ചർച്ച പോവുകയാണ്. ഉക്തം സ്വാർത്ഥ വിഘാതകരത്വം അപ്രാമാണ്യമിതി. അതായത് ഒരേ ഉപനിഷത്ത് തന്നെ ഒരാൾ പറയുന്നു ഇത് അദ്വൈതമാണ്, വേറൊരാൾ പറയുന്നു ഇത് വിശിഷ്ട അദ്വൈതമാണ്, വേറൊരാൾ പറയുന്നു ഇത് ദ്വൈതമാണ്. നിങ്ങളിപ്പോ പറയുന്നത് ഇത് അദ്വൈതമാണ്, അപ്പോ ഇതിന് വേറെ അർത്ഥമുണ്ടല്ലോ. നിങ്ങൾ പറയുന്നു മുമ്പ് പറഞ്ഞപോലെ എന്താണ് ബ്രഹ്മേകത്വം, വേറൊരാള് പറയുന്നു ആത്മനാനാത്വം. അപ്പൊ ഈ ഉപനിഷത്തിൽ ഇത് രണ്ടും പറയുന്നുണ്ട്, ബ്രഹ്മേകത്വവും പറയുന്നുണ്ട് നാനാത്വവും പറയുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലെന്ത് വരും? സ്വാർത്ഥ വിഘാതകത്വം എന്ന് പറയുന്നു, വിഘാതകരത്വം. താൻ പറയുന്ന അർത്ഥത്തിന് തന്നെ വിരുദ്ധമായി പറയും, അങ്ങനെ ദോഷം വരും, ആണ് വിഘാതത്തെ ഉണ്ടാക്കുക. വിഘാതം വ്യാഘാതം എന്നെല്ലാം പറയും. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നാക്കില്ല എന്ന് പറയുമ്പോൾ, മുമ്പ് മമയ വാംശോ എന്റെ അംശം എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു അഹമാത്മാ ഗുടാകേശ സർവഭൂതാശേഷ്ഠിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്തയേവ. ഇതും പറയും, ഇതാണ് സ്വാർത്ഥം. ഇവിടുത്തെ പറയുന്നു ഞാൻ തന്നെയാണ് സർവഭൂതങ്ങളിലും അന്തര്യാമിയായിരിക്കുന്നത്, എന്റെ അംശം ഇരിക്കുന്നു എന്നല്ല പറയുന്നു. അഹം ഞാൻ തന്നെ സർവഭൂത ആശയസ്ഥിതനായിരിക്കുന്നു ഒരിടത്ത് പറയും. പിന്നെ പറയുന്നു മമൈവ അംശോ ജീവലോകെ ജീവഭൂത, എന്റെ ഒരു അംശമാണ് ഇവരുടെ എല്ലാം ഇവിടെയൊക്കെ ജീവനായിരിക്കുന്നത്. ഇത് പരസ്പര വിരുദ്ധമല്ലേ? അതിന് ഒരു തരത്തിൽ സമാധാനം നേരത്തെ പറഞ്ഞു. ഇവിടെ വേറെ തരത്തിൽ സമാധാനം പറയുകയാണ്. ചോദ്യം അതാണ്, നിങ്ങൾ ബ്രഹ്മേകത്വം പറയുന്നു, ആത്മനാനാത്വം പറയുന്നു, ഇത് സ്വാർത്ഥ വിഘാതകമല്ലേ? ഉപനിഷത്ത് താൻ പറയുന്നതിന് തന്നെ വിരുദ്ധമായി പറയുകയല്ലേ? അതുകൊണ്ട് അത് പ്രാമാണ്യമല്ല. നിങ്ങൾ പറയുന്നതിന് ഇതിൽ നിന്നും ആത്മീയത്വ ബോധമൊന്നും ഉണ്ടാകത്തില്ല. അത് ശരിയല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞെങ്കിലും ഇത് ഓവർലോഡായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാകത്തില്ല. അതുകൊണ്ട് തൽക്കാലം നിർത്തിക്കളയാം.